ദ്വിതീയ ദ്വിതീയാന്ന് പറയുന്നത് പ്രത്യയമാണ്. അതുകൊണ്ട് എന്തർത്ഥം വരും? പ്രത്യേകിരണെ ദ്വിതീയാന്തം ശ്രുതാദി പ്രകൃതി കൈ സുബന്ധി എന്ന് പറഞ്ഞാൽ സുബന്ധങ്ങളായ ശ്രുതാദികളുമായിട്ട് സുബന്ധ ശ്രുതാദികൾ അതിനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതാദി പ്രകൃതി കൈ സുബന്ധി ശ്രുതാദികൾ പ്രകൃതിയായിരിക്കുന്ന സുബന്ധ ശബ്ദങ്ങൾ. സഹവാസമസ്യതേ വാ എന്ന് പറയുന്നത് വിഭാഷ. സമസ്യത എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നു? എവിടുന്ന് അതിൽ നിന്ന് വരും? ഇല്ല, സമാസാധികാരത്തിൽ പ്രാക്ടാരാത് സമാസ. സമസ്യതേ സജ തത്പുരുഷ തത്പുരുഷപൂർവത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ ദ്വിതീയാന്തങ്ങളുമായി ഈ ശ്രുതാദി ശബ്ദങ്ങൾ സമാസത്തിൽ വരും. ഉദാഹരണം, ആദ്യ ശ്രുതയ്ക്ക് ഉദാഹരണമാണ് കൃഷ്ണം ശ്രുത. ഇവിടെ ദ്വിതീയാന്തം ഏതാണ്? കൃഷ്ണം ശ്രുത. അതുകൊണ്ട് വരുന്നു. ഇതെല്ലാം കർത്തരിക്തായാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് ക്തപ്രത്യം വരുന്നത് തായില് താശേഷിക്കും. ശ്രീധാതു നിക്ത വന്ന ശ്രുത എന്ന് പറയും. ഇത്തെല്ലാം പോയി കഴിഞ്ഞിട്ട് അത് ഭൂതാർത്ഥത്തിൽ വരും, വർത്തമാനാർത്ഥത്തിൽ വരും, സാധാരണ രണ്ടെണ്ണം വരും. പിന്നെ അത് ഭാവാർത്ഥത്തിൽ വരും, കർമാർത്ഥത്തിൽ വരും, കർത്തൃത്വത്തിൽ വരും. ഇവിടെ ശ്രുത എന്ന് പറയുന്ന കർത്തൽ അർത്ഥത്തിനാണ്. കൃദന്തങ്ങൾ ധാതുവിൽ നിന്ന് പ്രത്യം വരുന്ന കൃദന്തങ്ങളാണ്. അപ്പൊ ശ്രുതം കൃഷ്ണം ശ്രുത എന്നുവെച്ചാൽ കൃഷ്ണനെ ആശ്രയിച്ചവൻ. കൃഷ്ണശ്രുത ദേവദത്ത അങ്ങനെയാണ്. അതെല്ലാം മറ്റ് നാമപദങ്ങളുടെ വിശേഷണങ്ങളായിട്ടായിരിക്കും പ്രയോഗിക്കുന്നത്. കൃഷ്ണം ശ്രുത കൃഷ്ണശ്രുത. അപ്പോ ഇത് വാ സമസ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വികല്പമാണ്. അപ്പം ബാക്കിയും പ്രയോഗിക്കാം, സമസ്തപദവും പ്രയോഗിക്കാം. എന്നുവെച്ചാൽ കൃഷ്ണം ശ്രുത എന്നും പ്രയോഗിക്കാം, കൃഷ്ണശ്രുത എന്നും പ്രയോഗിക്കാം. അവീഭാവൻ നിത്യനാണ്, അതുകൊണ്ട് അങ്ങനെ പ്രയോഗിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇത് സ്വപദ വിഗ്രഹമാകാം, സ്വപദങ്ങളിൽ വിഗ്രഹിക്കാം. കൃഷ്ണശ്രുത ഈ രണ്ട് പദങ്ങളിൽ തന്നെ വിഗ്രഹിക്കാം. ഇപ്പൊ കൃഷ്ണം ശ്രുത എന്ന് പറയുന്നു. അളവ് വിഗ്രഹം എങ്ങനെ വരും? കൃഷ്ണ അം ശ്രുത സു. അങ്ങനെ ഇരിക്കുമ്പോ എന്ത് സംഭവിക്കും? സമാസം എങ്ങനെ വരും? പ്രാപ്താപന്നേഹി സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് വരും അടുത്ത്? കൃത്തധിത സമാസശ്ച പ്രാതിസഞ്ജ വന്നു. സുബോധാതു പ്രാതിവിധി പ്രകാര സ്വത്തിന് ലോകം വന്നു. അപ്പോ പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം, സമാസം വിധിക്കുന്ന സൂത്രത്തിൽ പ്രഥമയിൽ ഏതിനെയാണ് പറഞ്ഞിരിക്കുന്നത്? ദ്വിതീയ. കാരണം ഇവിടെ രണ്ടുണ്ട്, ഒന്ന് ദ്വിതീയ, മറ്റൊന്ന് പ്രാപ്താപന്നേഹി ഒരു പദം. അത് തൃതീയാന്തത്തിലാണ്. അപ്പോ പ്രഥമായി നിർദ്ദേശിച്ചിരിക്കുന്ന ഏതിനെയാണ്? ദ്വിതീയ. പ്രത്യേക ഗ്രഹണെ തദന്താഗ്രാഹ്യ ദ്വിതീയാന്തത്തെ ഗ്രഹിക്കും. അപ്പൊ ഇവിടെ ദ്വിതീയാന്തം ഏതാണ്? അതിന് ഉപസർജന സംജ്ഞ വരും. അതിന് ഉപസർജന സംജ്ഞ വരും. ദ്വിതീയ എന്ന് സൂത്രത്തിൽ പ്രഥമയി പറഞ്ഞിരിക്കുകയാണ്. ദ്വിതീയ എന്ന് പറഞ്ഞത് പ്രഥമയാണ്. ദ്വിതീയ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ദ്വിതീയ. പക്ഷെ ആ ശബ്ദം എങ്ങനെ? പ്രഥമയിൽ. അപ്പൊ ആ പ്രഥമയിൽ പറയുന്ന ശബ്ദം കൊണ്ട് സമാസത്തിൽ നമ്മൾ ഏതിനെയാണോ എടുക്കുന്നത്, അതേതിനെ? ദ്വിതീയാന്തമായ കൃഷ്ണശബ്ദം. അനുപസജനം പൂർവം എന്തായി? കൃഷ്ണ ശ്രുത എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അമീവ ഏകദേശ ഉപകൃതം അനന്യവത് പ്രകാരം എന്തോരും പ്രാതിസഞ്ജ വരുന്നു. പിന്നെ ഞാപ്രാതിപതിക പ്രത്യേക പരസ്റ്റ പരത്തിലെന്തോരും സൂ വരുന്നു. സൂവരം പോയ സൂത്രം വരും. ഏത് വരുന്നു? ഉപദേശ ജണ്ണാസീത്ത് ഉകാര ഇത്തായി സസ്യലോപഹ സസജുഷോ ഒരു ഖരവസാനയോർ സഞ്ജനീയ കൃഷ്ണശ്രുത. ബാക്കി രൂപങ്ങൾ എങ്ങനെയായിരിക്കും? രാമശബ്ദം പോലെ തന്നെ കൃഷ്ണശ്രുത കൃഷ്ണ ശ്രുത ഹേ കൃഷ്ണശ്രുത ഹേ കൃഷ്ണശ്രുത കൃഷ്ണശ്രുതം കൃഷ്ണശ്രുത കൃഷ്ണശ്രുതാണ് കൃഷ്ണ ശ്രുതേന കൃഷ്ണശ്രുതാഭ്യാം കൃഷ്ണ ശ്രുതേഹി കൃഷ്ണ ശ്രുതായ കൃഷ്ണശ്രുതാഭ്യാം കൃഷ്ണശ്രുതേഭ്യ കൃഷ്ണ ശ്രുതാഭ്യാം കൃഷ്ണ പഞ്ചമി കൃഷ്ണശ്രുതേഭ്യ ഷഷ്ടി ബാക്കിയുള്ള എല്ലാ രൂപങ്ങളും അതുപോലെ തന്നെ വരും. എങ്ങനെ? അടുത്ത ഏതാണ് വരുന്നത്? അതീത ഗ്രാമം അതീത. കാലം അതീത പറയാറില്ലേ, കാലാതീതൻ, കടന്നുപോയവൻ, കടന്നുപോയത് എന്നുള്ളത്. ഗ്രാമാതീത മറികടന്നവൻ എന്ന് പറയാം, കടന്നുപോയവൻ. ഇങ്ങനെയുള്ള അർത്ഥം പറയും. അതും ഇതുപോലെ തന്നെ സമാസം വരുന്നത്. ഗ്രാമം അതീത എന്ന് വിഗ്രഹിക്കുന്ന അലേക വിഗ്രഹം ഇങ്ങനെ വരും. രൂപ ഇതുപോലെ തന്നെ വരുന്നു. ഗ്രാമാതീത പതിത ഗർത്തം പതിത എന്നുവെച്ചാൽ എന്താണ്? ഗർത്തത്തിൽ പതിച്ചവൻ. ഗർത്ത പതിത ബാല ഗർത്തം പതിത ഗർത്ത പതിത. അലവ് വിഗ്രഹം എങ്ങനെ വരും? ഗർത്ത അം പതിത സു ഗർത്തപതി. പിന്നെന്താണ്? ഗത ഗ്രാമം ഗത രാമ ഗ്രാമഗത. അലവ് വിഗ്രഹം എങ്ങനെ വരും? ഗ്രാമ അം ഗത സു. ലൗകിക വിഗ്രഹം എങ്ങനെ വരും? ഗ്രാമം ഗത. അത്യസ്ത അതിക്രമിച്ചവൻ എന്നുള്ളത്. ഗ്രാമം അത്യസ്ത അതിക്രമിച്ചവൻ എന്താണ്? ഗ്രാമ അത്യസ്ത. അലവ് വിഗ്രഹം എങ്ങനെ വരും? ഗ്രാമ അം അത്യസ്ത സു. ലൗകിക വിഗ്രഹം ഗ്രാമം അത്യസ്ത. പ്രാപ്ത ഗ്രാമം പ്രാപ്ത ഗ്രാമ അം പ്രാപ്ത സു ഗ്രാമം പ്രാപ്ത ഗ്രാമപ്രഭ. ഗ്രാമം ആപന്ന ആശ്രയിച്ചവൻ ഗ്രാമാപന്ന ആശ്രയിച്ചവൻ പ്രാപ്തൻ എന്നൊക്കെയുള്ള ഈ അർത്ഥങ്ങൾ ഇതെല്ലാം വരാം. ശ്രുതൻ പ്രാപ്തൻ ആപന്നൻ എല്ലാം എല്ലാം ഗത്യ അർത്ഥങ്ങളാണ്. അതുകൊണ്ടാണ് കർത്തരി വരുന്നത്. ഗത്യർത്ഥ അക്രമ ശ്രീഷ സീ സ്ഥാസ വസ ജനരുഹ ജിരി ബെസ്റ്റ് ഒരു സൂത്രം നമ്മൾ പഠിക്കും. കർത്തരിത്ത വരും. ദുഃഖം ആപന്ന ദുഃഖാപന്ന സുഖം ആപന്ന. അതുപോലെ തന്നെ എല്ലായിടത്തും സുഖം പ്രാപ്ത സുഖപ്രാപ്ത ദുഃഖം പ്രാപ്തം, ദുഃഖപ്രാപ്തം. സംസാരം അതീത, സംസാര അതീത, ദുഃഖം അതീത, ദുഃഖാതീത, ധാരാളമായി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. ഇവിടെ അതിലുണ്ട് ഒരു വാർത്തകം, ദിവസിദ്ധാന്തമൊന്നുമില്ല, അതിനകത്തൊരു വാർത്തകം കൊടുത്തിട്ടുണ്ട്. ദുഃഖം അതീതോ ദുഃഖാതീത ഇത്യാദി ഗമ്യാദീന ഉപസംഖ്യാനം. ഗമീ തുടങ്ങിയ ശബ്ദങ്ങൾ അതും എന്തോരം ദ്വിതീയാന്തവുമായിട്ട് വികല്പമായി സമാസിക്കുന്നു. ഗ്രാമം ഗമീ, അലഘുവിഗ്രഹം എങ്ങനെ വരും? ഗ്രാമ അം ഗമീ സു, ഗമീ സു എന്നാണോ? ഗമിൻ സു, ഗമിൻ സു അങ്ങനെ വരും. ശരി, സമാസം എങ്ങനെ വരും? ഗമ്യാദീന ഉപസംഖ്യാനം സമാസം വന്നു. പിന്നെ കൃത സമാസോദാതിപ്രാതിപതിയോ പ്രഥമാനിർദ്ദിഷ്ടം, പ്രഥമാനിർദ്ദിഷ്ട ഏതാണ് ഇവിടെ? എന്തുകൊണ്ട് ദ്വിതീയാന്തം? ഗമ്യാദി ഭീ അല്ലെങ്കിൽ ഗമ്യാദി പ്രകൃതികൈ സുബന്ധി അല്ലെങ്കിൽ ഗമ്യാദി വിസ വാസമസ്യതേ സതത്പുരുഷ എന്നാണ്. അപ്പൊ ദ്വിതീയാന്തം തന്നെ എവിടെയും. അപ്പോ ഗ്രാമ ശബ്ദത്തിന് എന്തുവരും? ഉപസർജനം, ഉപസർജനം പൂർവം ഗ്രാമ ഗമീന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ഏകദേശ പ്രധാനന്യോ പ്രാദേശിക സാധുത്പത്തി ഗ്രാമ ഗ്രാമ ഗ്രാമഗമിൻ എന്നാണ്. ഗ്രാമഗമിൻ സു എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു സൗച്ച. ഇന്നിന് ഉപദീർഘം വരുന്ന സൂത്രം ഏതാണ്? ഏതാണ് സൗച്ച? ഉപദേക്ക് ദീർഘം വന്ന് എന്തോരും ുന്നു. പിന്നെ നഗാരത്തിന് നല്ല പ്രാതിപന്ധ്യ ഗ്രാമഗ്രമീ ഗ്രാമ ഗമിനോ ഗമിന ഗ്രാമഗമിനം ഇവിടെ എന്തുകൊണ്ട് നഗാരം വരുന്നില്ല? ഏകപദത്തിൽ ഗമിനവും എന്ന് പറയുന്നത് പദാന്തത്തിലാണോ? അല്ല, ഏകപദത്തിലെ സമാനപദം. സമാനപദം സമാനപദത്തിലെ വരത്തുള്ളൂ. ഇവിടെ എന്താണ്? സമസ്തപദമാണ്. ഗ്രാമ ഗമീ എന്ന് പറയുന്നിടത്ത് എന്തോന്നു സമസ്തപദമായിപ്പോയി, ഏകപദമുണ്ട്, അതുകൊണ്ട് വരുന്നില്ല. ഇനി അങ്ങനെ ഉള്ളിടത്ത് വിധിക്കാനുള്ള സൂത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇവിടെ പ്രവർത്തിക്കില്ല. പിന്നെ ഗ്രാമ ഗമ അതിലെ വ്യവധാനങ്ങളുണ്ടോ എന്ന് നോക്കണം. ഗ്രാമ എന്ന് പറയുന്ന ഏതിപ്പെടും? പൂ. ക എന്ന് പറയുന്നതോ ഗ, അതൊക്കെ ശരിയാവുന്നുള്ളൂ. പക്ഷെ ഇത് ഭിന്ന പദങ്ങളായിരിക്കും. അതിന് പിന്നെ പ്രത്യേകിച്ച് ഭിന്ന പദങ്ങൾ വരുന്നിടത്തും വരുന്ന വിധികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? വിസർജനീയ, പിന്നെ യഗാചിത്രപദേണോ? അന്നിവിടെ പ്രവർത്തിക്കത്തില്ല. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഗമീ എന്ന് പറയുന്ന ശബ്ദം ഗമേർ ഇൻ എന്ന് പറയുന്ന ഉണാദിയിലെ സൂത്രപ്രകാരം വരുന്ന ശബ്ദമാണ്. ഉണാദി എന്ന് പറഞ്ഞ് കുറച്ചതിനെ നമ്മൾ പഠിക്കും. ഉണാദി അഷ്ടാധ്യായിലുള്ള അല്ല, അഷ്ടാധ്യായിക്ക് പുറമേ ഉള്ളതാണ് ഉണാദികൾ. അപ്പൊ അതിലൊരു സൂത്രമാണ് ഗമേർ ഗമേർ ഇനി. ഗമ ധാതുവിൽ നിന്ന് ഇൻ വന്നിട്ടാണ് ഗമി എന്ന് വരുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് പാണിനി പറയുന്നത് പണിനിയുടെ ഒരു സൂത്രമുണ്ട്, ഭവിഷ്യതി ഗമ്യാദേഹ. ഗമി തുടങ്ങിയ ശബ്ദങ്ങൾ ഉണാദിയിൽ ശ്രദ്ധിക്കുന്നത് ഭാവി അർത്ഥത്തിലായിരിക്കും എന്നാണ്. എന്നുവെച്ചാൽ ഗമേരിനി എന്ന് പറയുന്നത് ഉണാദിയിലെ സൂത്രം. ആ സൂത്രത്തെക്കുറിച്ച് പാണിനി അഷ്ടാധ്യായിലൊരു സൂത്രം ഉണ്ടാക്കി. എന്താണ് ഭവിഷ്യതി ഗമ്യാദേഹ? ഗമ്യാദി ശബ്ദങ്ങൾ ഭാവി അർത്ഥത്തിലാണ് വരുന്നത്. എന്നുവെച്ചാൽ ഗമിഷ്യതീതി ഗമി എന്നാണ് അതിന്റെ അർത്ഥം. ഗമിഷ്യതീതി ഗമി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇപ്പൊ പോകുന്നവനല്ല, ഭാവിയിൽ പോകുന്നവൻ. അതായത് ഇവൻ രാമഹ ഗ്രാമം ഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? രാമൻ ഗ്രാമത്തിൽ പോകും. ഗ്രാമത്തിൽ പോകും, പോകും പിന്നീട്, ഇപ്പോഴല്ല. പോകുന്നു എന്നല്ല, പോകുന്നവനെന്നല്ല. മലയാളത്തിൽ പറയുമ്പോൾ എന്റെ വ്യത്യാസം തിരിച്ചറിയാൻ തന്നെ പാടാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പറയേണ്ടി വരും ഗ്രാമത്തിൽ പോകാൻ പോകുന്നവനെന്ന് പറയേണ്ടി വരും. ഇപ്പൊ പോകുന്നില്ല, ഭാവിയിൽ ഭാവിയിൽ പോകുന്നവൻ എന്നൂടെ പറയേണ്ടി വരും. അല്ല, പോകുന്നവനെന്ന് പറഞ്ഞാൽ വർത്തമാനമാകും. മലയാളത്തിൽ അത് അത്ര വ്യക്തതയല്ല. ഭാവി ഒരു പദം കൂടെ ചേർക്കണം. ഭാവിയിൽ ഗ്രാമത്തിൽ പോകുന്നു, അല്ലെങ്കിൽ പറയും ഗ്രാമത്തിൽ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞാലും പറയുന്നു. പോകാനെപ്പോ? പിന്നീട്. പിന്നീട് പോകുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ ഇവിടെ ഒരു പദം മതി. എന്താണ്? ഗ്രാമം ഗമി. ആംഗിണിത്ത് ആഗാമി. ആഗാമി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? വരാൻ പോകുന്നവനെന്നാണ് മലയാളത്തിൽ പറയുന്നത്. വരാൻ പോകുന്ന എങ്ങനെ? വരിക എന്ന് പറയുന്നതിന്റെ ഒപ്പത്തിട്ടുണ്ടെങ്കിൽ പോവുക. എന്നാലും മലയാളത്തിൽ അങ്ങനെ ചില മാസികളൊക്കെ ഉണ്ട്, വരാൻ പോകുന്നവൻ. അല്ല, ആഗാമി കർമ്മങ്ങളെന്ന് പറയുന്നു. ആഗാമി കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? വരാൻ പോകുന്നവനല്ല, ഇനി ഭാവിയിൽ വരുന്നത്. അപ്പോ ഗമി ആഗാമി തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം അങ്ങനെയാണ്. അത് ഗമ്യാദികൾപ്പെടുന്ന ശബ്ദം. ഇവിടെ ഇപ്പോ ഗമ്യാദികളെന്ന് പറയുന്ന ഗണമാണ്, അതിന് കുറെ ശബ്ദങ്ങളുണ്ട്. അതിവിടെ കൊടുത്തിട്ടില്ല. ഗമ്യാദീനോ ഉപസംഖ്യാന ഗ്രാമം ഗമി, ഗ്രാമഗമി, കാശിക മറ്റും കൊടുത്തിട്ടുണ്ട്. അതിലൊരു അടുത്തൊരു ശബ്ദമാണ് അന്നം ബുഭുക്ഷുഹു. എന്നുവെച്ചാൽ ഈ ഗമ്യാദികളിൽ പെടുന്ന ഈ ശബ്ദങ്ങളിലും ദ്വിതീയാ സമാസം വരും. ബുഭുക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷിക്കാനുള്ള ഇച്ഛ, ഭോക്തും ഇച്ഛ. അതാണെന്ത് ബുഭുക്ഷ? സനാശം സഭിക്ഷു എന്ന് പറയുന്ന സൂത്രമുണ്ട്. ആ സൂത്രപ്രകാരം ഊ വരുമ്പോൾ അങ്ങനെ ഇച്ഛിക്കുന്നവൻ എന്ന് വരും. ജിജ്ഞാസ, ജിജ്ഞാസു. ഊ വരുമ്പോഴത്തേക്ക് കർത്തരർത്ഥം കിട്ടും. ജിജ്ഞാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊ പ്രത്യേകം വന്നിട്ടാണ്. ജിജ്ഞാസിക്കുന്നവൻ, ജിജ്ഞാസ ഉള്ളവൻ. പിപാസ, പിപാസു. അങ്ങനെ ശുശ്രൂഷ, ശുശ്രൂഷു. ഇങ്ങനെ വരും. ദിദൃക്ഷ, ദിദൃക്ഷ. കാണാനുള്ള ഇച്ഛ, ദിദൃക്ഷു. കാണാനിച്ഛിക്കുന്നവൻ. അത് ബുഭുക്ഷുവിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇതുപോലെ കുറെ ശബ്ദങ്ങൾ അവിടെയുണ്ട്. അതെല്ലാം ദ്വിതീയാന്ത സുബന്ധങ്ങളുമായി അതിന് സമാസം വരുന്നു. അങ്ങനെ അന്നം ബുഭുക്ഷുഹു അന്ന ബുഭുക്ഷുഹു അലോക വിഗ്രഹം എങ്ങനെയായിരിക്കും? അന്ന അം ബുഭുക്ഷു സു ബുഭുക്ഷുഹു സു അല്ല ബുഭുക്ഷു സു സമാസം വന്ന് പൂർവ്വ നിവാദം ചെയ്ത് സ്വപ്പ് ലോപിച്ച് അന്ന ബുഭുക്ഷുഹു എന്ന് പറയുന്നു. കുറച്ച് ശബ്ദങ്ങൾ അത് ആകൃതി ഗണമാണ്. ഗമ്യാദി എന്ന് പറയുന്ന ആകൃതി ഗണമാണ്. അതുകൊണ്ട് എത്ര ശബ്ദമുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ ആവശ്യം വന്ന ഏത് രീതി ചേർത്തിട്ട് ദ്വിതീയ സമാസം ചെയ്യാം. അടുത്തത് സ്വയം തേന. അത് കഴിഞ്ഞ അടുത്ത സൂത്രം ഏതാണ്? സ്വാമി ഇവിടെ സുബന്ധൈഹി സഹ എന്ന് പറയുന്നത് സുബന്ധൈഹി സഹ പ്രജ്യോതികൈഹി സുബന്ധൈഹി സഹ എന്ന് ബഹുവചനത്തിൽ പറയുന്നത് ദ്വിതീയാന്തം സിദാദി പ്രജ്യോതികൈഹി സുബന്ധൈഹി സഹ. ഇത് ഒരുപാട് സുബന്ധങ്ങൾ ഉണ്ടല്ലോ. 21 ആയിട്ട് സന്ധി ചെയ്തു. അതോ ഈ 6 വാക്കുകളുടെ സുബന്ധങ്ങളിലാണോ? ഇത് ഓരോന്നും സുബന്ധങ്ങളാണല്ലോ. സുബന്ധമായിട്ടല്ലേ സമാസം ചെയ്യുന്നു. ഒന്നല്ലല്ലോ. ശ്രുത അതീത പദ ഗത അത്യസ്ത പ്രാപ്ത ആപന്ന ഇത്രയും സുബന്ധങ്ങളിൽ. അടുത്ത് സിദ്ധാന്തമൂന്നി വരുന്ന ഒരു സൂത്രം ഖഡുവാക്ഷേപേ നോക്കുക. ഖഡുവാ പ്രകൃതികം ദ്വിതീയാന്തം താന്തപ്രകൃതികേന സുബന്ധേന സമസ്യതേ നിന്ദായ. സൂത്രത്തിലുണ്ട് ഖഡ്വ. ഖഡ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടില്. കട്ടില്. ക്ഷേപം എന്ന് പറഞ്ഞാൽ നിന്ദ. ഇപ്പോ പൂർവത്തിൽ നിന്ന് ദ്വിതീയ വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ കെട്ടി ഖഡ്വ പ്രകൃതികം ദ്വിതീയാന്തം. ത പൂർവത്തിലെ സൂത്രമാണ് സ്വയം തേൻ, അതിൽ നിന്ന് ത വരുന്നുണ്ട്. താന്തപ്രകൃതിയേന സുബന്ധ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താന്തസുബന്ധം. തപ്രത്യാന്തമായിരിക്കണം, സുബന്ധമായിരിക്കണം. സമസ്യത്തെ അവിടെ വാ എന്നുള്ള ഇല്ല. എന്തുകൊണ്ടാണ്? ഇത് നിത്യസമാസമാണ്, അതുകൊണ്ടാണ് വാ ഇല്ലാത്തത്. സൂത്രത്തിൽ എന്തുകൊണ്ട് ക്ഷേപേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്ദായ. ഖഡ്വാരൂഢ, ഇത് നിത്യസമാസമാണ്, അതുകൊണ്ട് ഇതിൽ ലൗകിക വിഗ്രഹം ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൗകിക വിഗ്രഹം വരണമെങ്കിൽ എങ്ങനെയായിരിക്കും? ഖഡ്വാം ആരൂഢ എന്നായിരിക്കും. നമ്മളിപ്പോ പറഞ്ഞല്ലോ ഖഡ്വാം ആരൂഢ, ഇപ്പൊ വിഗ്രഹവാക്യം വന്നില്ലേ, പിന്നെന്താ കുഴപ്പം? അർത്ഥം വേറെ. അപ്പൊ അർത്ഥം വേറെ. ഖഡ്വാം ആരൂഢ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? കട്ടില് കയറിയവൻ, കയറി ഇരിക്കുകയോ കിടക്കുകയോ ഡാൻസ് ചെയ്യുകയോ എന്തോ ആയിക്കൊള്ളട്ടെ, കട്ടിലിൽ കയറിയവനാണ് ആര്? ഖഡ്വാം ആരൂഢ തന്നെ അതിന് അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ ഖഡ്വാരൂഢ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമല്ല അതിന്. ഖഡ്വാരൂഢ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താ അവിടെ പറഞ്ഞത്? ജാൻമഹ, അസമീക്ഷകാരി, വിവേകം കൂടാതെ പ്രവർത്തിക്കുന്നവൻ, നിന്ദിതമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവൻ. അങ്ങനെ വരാൻ എന്താ കാരണം? ഖഡ്വാരൂഢ എന്ന് പറയുന്ന ശബ്ദത്തിന് അത് വരുന്നതിനൊരു കാരണമുണ്ട്. ഖഡ്വാരൂഢ എന്ന് പറയുന്ന ശബ്ദം വരുന്നതിന്, പക്ഷെ ഖഡ്വാരൂഢ എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിക്കുന്നത് രൂഢമായ അർത്ഥത്തിലാണ്. എങ്ങനെ? അസമീക്ഷകാരി, വിവേകം കൂടാതെ പ്രവർത്തിക്കുന്നവൻ, നിഷിദ്ധ കർമ്മം ചെയ്യുന്നവൻ എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു അർത്ഥം വരുന്നതിന് ഒരു കാരണം ഉണ്ട്. അതിന് കാരണം ബ്രഹ്മചാരികളാണ്. എന്ന് വെച്ചാൽ ഗുരുകുലത്തിൽ താമസിക്കുന്ന സമയത്ത് വേദം അധ്യയനം ചെയ്യുന്ന സമയത്ത് ഭൂമി ശയനമാണ് വിധിച്ചിരിക്കുന്നത്. ബ്രഹ്മചാരിക്ക് കട്ടിലിൽ കിടക്കാൻ പാടില്ല, എത്ര തണുപ്പുണ്ടെങ്കിലും. കട്ടിൽ കിടക്കണമെങ്കിൽ എന്ത് വേണം? യവൻ അധ്യയനം പൂർത്തിയാക്കണം, സമാവർത്തനം എന്ന് പറയുന്ന ചടങ്ങ് കഴിയണം, ആ വ്രതം അവസാനിപ്പിക്കണം. അവസാനിച്ചിട്ട് അത് തീരുന്നതിൻ്റെ അന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ദിവസം അവന് പോയി കട്ടിൽ കിടക്കാം. അതുകൊണ്ട് ആരെങ്കിലും കട്ടിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ സ്വാമിമാർക്കത് ബാധമല്ല കേട്ടോ, വെറും ബ്രഹ്മചാരികൾക്ക് ഇത് ബാധകമാണ്. എന്നുവെച്ചാൽ ഗൃഹസ്ഥന് ഇത് ബാധകമല്ല. അപ്പോൾ ബ്രഹ്മചാരി അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമമുണ്ട്. പക്ഷേ ചില ബ്രഹ്മചാരികൾ തണുപ്പൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? ഏതെങ്കിലും കട്ടിലിൽ ചാടിക്കയറും. അപ്പോൾ അവനെയാണ് പറയുന്നത് എന്താണ്, ഖഡ്വാരൂഢ. അങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു രൂഢശബ്ദം വരാൻ കാരണം അതാണ്. പക്ഷേ ഇനി കട്ടിൽ കയറിയാലും കയറിയില്ലെങ്കിലും എന്തായാലും ശരി, നിഷിദ്ധ കർമ്മം ചെയ്യുന്നവനെല്ലാം ആരാണ്? ഖഡ്വാരൂഢനാണ്. അത് പിന്നെ അവിടെ കട്ടിൽ കയറുന്നോ കയറില്ലെന്നോ നോക്കിയിട്ടില്ല. ആരായാലും ഗൃഹസ്ഥനോ ബ്രഹ്മചാരിയോ സന്യാസിയോ ആരായാലും നിഷിദ്ധ കർമ്മം ചെയ്താൽ അവൻ ഖഡ്വാരൂഢനാണ്. അത് രൂഢാർത്ഥമായതുകൊണ്ട്, രൂഢാർത്ഥമുള്ളത് കൊണ്ടാണ് പറഞ്ഞത് ഈ ശബ്ദം പിന്നെ ലൗകിക വിഗ്രഹം ഇല്ല. ലൗകിക വിഗ്രഹം നമ്മൾ പറഞ്ഞ് കഡ്വാം ആരൂഢാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കട്ടിൽ കയറിയനൊന്നേ ഉള്ളൂ, ഈ അർത്ഥം ഇല്ല. അതുകൊണ്ട് ഖഡ്വാം ആരൂഢാന്ന് വിഗ്രഹിക്കുമ്പോൾ ആരോ വിഗ്രഹം എങ്ങനെ വരും? ഖഡ്വ ആകാരാന്ത സ്ത്രീലിംഗമാണ്. ഖഡ്വ അം ആരൂഢ സു പിന്നെ എന്ത് വരുന്നു? ഖഡ്വാക്ഷേപ്രകാരം സമാസം വരുന്നു. പിന്നെ പ്രാതിപതിക പ്രത്യേകമാസാച്ച പ്രാതിസഞ്ജ സുബോധാതു പ്രാതിപതിക സുലോകം പ്രഥമാനിർദ്ദിഷ്ടം. ഇവിടെ ഏതാണ് പ്രഥമാനിർദ്ദിഷ്ടം? ഖഡ്വ. സൂത്രത്തിൽ ഖഡ്വ എന്ന് പ്രഥമയി പറഞ്ഞിരിക്കുകയാണ്. ഉപസർജനം പൂർവം ഖഡ്വ ആരൂഢാന്നിടത്ത് എന്തുവരും? ഖഡ്വ ആരൂഢാന്നിടത്ത് അഗതസവർണെ ഖഡ്വാരൂഢ എന്നുമാണ്. പിന്നെ എന്തുവരുന്നു? ഏകദേശവൃതം അനന്യവത് ഞാപ്രാതിക പ്രത്യേക പരസ്യ സു ഖഡ്വാരൂഢ ജാൽമഹ എന്നവിടെ പറഞ്ഞു. ആ സമീക്ഷകാരി ജാൽമഹ എന്ന അമരകോശം. ആ സമീക്ഷകാരി ജാൽമഹ, ജാൽമന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു. കേട്ടില്ല. ഹിന്ദിയിൽ ജാലി എന്ന് പറയുന്ന ഇരുന്നായിരിക്കും. മനസ്സിലായില്ല. ജാലി എന്ന് ഹിന്ദിയിൽ പറയില്ലേ? ജാലി. ആ അത് തന്നെ, അത് തന്നെ. നിത്യസമാസോയം പറയുന്നത് നിത്യസമാസമാണ്. നഹി വാക്യേന നിന്ദ അവഗമ്യതേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഖഡ്വാം ആരൂഢ എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ദാർത്ഥം ഇല്ല. അതേസമയം ഖഡ്വാരൂഢ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ദിതൻ എന്നുള്ള അർത്ഥം കിട്ടും. അതിന്റെ അടുത്ത സൂത്രം കാലാഹ തേനൈത്യേവ അക്താന്താർത്ഥം വചനം. അല്ല അതല്ല, അതിനൊന്നും അത്യന്ത സംയോഗ അനത്യന്ത സംയോഗാർത്ഥം വചനം. മാസപ്രമിത പ്രതിപത് ചന്ദ്ര മാസം പരിച്ഛേത്തും ആരംഭവാനിത്യർത്ഥ. ഇതൊക്കെ അധികം പ്രയാസമുള്ളതല്ല, അതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതല്ല. അതുകൊണ്ട് അതുകൂടെ അറിഞ്ഞിരിക്കുന്നതാണ്. അതാണ് എന്ന് വെച്ചാൽ തേന ഇത്യവ എന്ന് പറഞ്ഞാൽ പൂർവ്വത്തിൽ നിന്നും തേന എന്ന് പറയുന്നത് ഇവിടെയും അന്വയിക്കുന്നുണ്ട് എന്നർത്ഥം. ഇവിടെ അടുത്ത് ഒരു സൂത്രമുണ്ട്, എന്താണ്? അത്യന്ത സംയോഗേ ച എന്ന് പറഞ്ഞു. അപ്പോ അതിലെന്താ എഴുതിയിരിക്കുന്ന? അത്യന്ത സംയോഗേ ച കാലാഹ ഇത്യേവ. അവിടെയും കാല എന്ന് പറയുന്ന വരുന്നുണ്ട്. അത്താന്താർത്ഥം വചനം മുഹൂർത്തം സുഖം മുഹൂർത്ത സുഖം അവിടെ പറയുന്നു. അടുത്തത് അത് തന്നെ ആദ്യം നോക്കണം. എന്താണോ അത്യന്ത സംയോഗിച്ച, എങ്ങനെയാണ് അതിൻ്റെ ഉദാഹരണം? മുഹൂർത്തം സുഖം എന്നാണ് ഇവിടെ പോയി. മുഹൂർത്തം സുഖം മുഹൂർത്ത സുഖം. ഇവിടെ അത്യന്ത സംയോഗത്തിൽ കാലവാചകമായ ദ്വിതീയാന്തവുമായിട്ട് സമാസം വന്നിരിക്കുകയാണ് ഒരു സുബന്ധത്തിന്. കാലവാചകമായ ദ്വിതീയാന്തം എന്ന് പറയുന്ന ഏതാണ് ഇവിടെ? മുഹൂർത്തം. അത് കാലത്തെ കുറിക്കുന്ന ശബ്ദമാണ്, കാലവാചകമായ ദ്വിതീയാന്തം. അതിന് ഒരു സുബന്ധവുമായിട്ട് സമാസം വരുന്നത്. ഏതാണ് സുബന്ധം? സുഖം. ഇവിടെ മുഹൂർത്ത ശബ്ദത്തിൽ ദ്വിതീയ വന്നത് കാലാധ്വനോർ അത്യന്ത സംയോഗേ എന്ന് പറയുന്ന ഒരു സൂത്രം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? എന്താണ് അതിന് ഉദാഹരണം? അത് തന്നെ. അതായത് മാസം കല്യാണി, മാസം അധീതേ, മാസം ഗുണദാന, മൂന്നുദാഹരണങ്ങളോട്. മാംസം കല്യാണി ഗുണം, മാംസം അധീതേ ക്രിയ, മാംസം ഗുണദാന ദ്രവ്യം. ഗുണ ക്രിയ ദ്രവ്യങ്ങളെ കുറിക്കുന്ന ശബ്ദങ്ങളുമായിട്ട് കാലവാചകമായ ശബ്ദത്തിന്റെ യോഗം വരുമ്പോൾ ആ കാലത്തെ കുറിക്കുന്ന ശബ്ദത്തിൽ ദ്വിതീയ വരുമെന്നാണ് അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ അധ്വ വാചക ശബ്ദം, ക്രോശം കുടില നദി, ക്രോശം അധീതേ, ക്രോശം ഗിരി. അപ്പൊ അവിടെയും എങ്ങനെയാണ്? ഗുണവാചകമായ ശബ്ദം, ക്രിയാവാചകമായ ശബ്ദം, ദ്രവ്യവാചകമായ ശബ്ദം. അതിന് കാലവാചകമായ ശബ്ദമായിട്ടുള്ള യോഗം വരുമ്പോൾ ആ കാലത്തെ കുറിക്കുന്ന ശബ്ദത്തിൽ ദ്വിതീയാണ്. ക്രോശം എന്ന് പറയുന്നത് അധ്വയെ കുറിക്കുന്ന, അതിൽ ദ്വിതീയ ഒന്നു. മാസം എന്ന് പറയുന്നത് കാലത്തെ കുറിക്കുന്നതിന് ഒന്നു. അതാണ് കാല അധ്വനോഹോ അത്യന്ത സംയോഗേ. കാലവാചകമായ ശബ്ദത്തിനും മാർഗവാചകമായ ശബ്ദത്തിനും ദ്വിതീയ വരും. മാസം അധീതെ എന്ന് പറയുന്നിടത്ത് മാസത്തിൽ ദ്വിതീയ ഒന്നു, ക്രോശം അധീതെ എന്ന് പറയുന്നിടത്തും ക്രോശത്തിൽ ദ്വിതീയ ഒന്നു. ആ അത്യന്ത സംയോഗത്തെയാണ് ഇവിടെ പറയുന്നത്. അത്യന്ത സംയോഗിച്ച, അങ്ങനെ അത്യന്ത സംയോഗം ഉള്ളിടത്ത് എന്ന് പറയുമ്പം മുഹൂർത്ത ശബ്ദത്തിൽ സുഖശബ്ദവുമായിട്ടുള്ള അന്യം വന്നപ്പോൾ ഇവിടെ അത്യന്ത സംയോഗമാണ്. അപ്പൊ ആദ്യം ഇവിടെ എന്ത് ചെയ്യും? കാലാധ്വനോർ അത്യന്ത സംയോഗ പ്രകാരം മുഹൂർത്ത ശബ്ദത്തിൽ ദ്വിതീയ വരും. അപ്പൊ മുഹൂർത്തം സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യന്ത സംയോഗമാണ്. മുഹൂർത്തവ്യാപി സുഖം എന്നാണ്, മുഴുവൻ മുഹൂർത്തവും അവന് സുഖമാണ്. അല്ല, മുഹൂർത്തത്തിൽ എപ്പോഴെങ്കിലും സുഖം എന്നുള്ളതല്ല. മുഹൂർത്ത വ്യാപി സുഖം എന്നാണ്. അപ്പൊ അത്യന്ത സംയോഗത്തിൽ സൂത്രത്തിന്റെ അർത്ഥം എന്താവും? കാല വാചകമായ ശബ്ദങ്ങളും സുബന്ധവുമായിട്ട് സമാസം വരുമ്പോൾ സുബന്ധം എന്ന് എവിടുന്ന് കിട്ടും? സഹസുപ എന്ന് പറയുന്നതിൽ നിന്ന് സുപ്പ് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ സ്വയം തേന എന്ന് പറയുന്ന വരുന്ന തേന എന്ന് പറയുന്നത് തൊട്ട് പൂർവം വരെ വരുന്നുള്ളൂ, ഇവിടെ വരുന്നില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത്? അക്താന്താർത്ഥം വചനം എന്ന് പറഞ്ഞ എന്താർത്ഥം? താ എന്ന് പറയുന്നത് ഈ സൂത്രത്തിൽ വരുന്നില്ല എന്ന് വെച്ചാൽ ഏതെങ്കിലും സുബന്ധമാകാം. ഇവിടെ ഏതാ സുബന്ധം? സുഖം. അവിടെ തായില്ല, അതൊരു ഗുണമാണ്. അതുമായിട്ടുള്ള യോഗം ഏതിനു വന്നു? മുഹൂർത്ത ശബ്ദത്തിന്. കാലാധ്വനോരത്യന്ത സംയോഗ പ്രകാരം അവിടെ ഈ കാലാധ്വനോരത്യന്ത സംയോഗം എന്നുള്ളതിന്റെ പ്രയോജനം ഇവിടെ എന്താ വരുന്നത് എന്ന് വെച്ചാൽ എന്ത് പ്രയോജനം വരും? ദ്വിതീയ ഒന്നുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? ദ്വിതീയ അത് തന്നെ. ആ കാലം മുഴുവനും എന്നുള്ള അർത്ഥം കിട്ടും. വെറുതെ ദ്വിതീയ വരെയല്ല. അത്യന്ത സമയം എന്ന് പറയുമ്പോൾ മുഹൂർത്ത സുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദ്വിതീയ വന്നതുകൊണ്ട് ആ മുഹൂർത്തം മുഴുവനും സുഖം എന്നുള്ള ഒരു അർത്ഥം കിട്ടും. അർത്ഥത്തിൽ അവിടെ വ്യത്യാസം വരും. അതാണ് എന്റെ പ്രയോജനം. അപ്പോൾ ഇവിടെ താന്ന് പറയുന്ന വരുന്നില്ല, ഒരു സുബന്ധവുമായിട്ടാണ്. പിന്നെ കാല എന്ന് പറയുന്ന പൂർവത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ കാലവാചകമായ ഒരു ശബ്ദവുമായിട്ട് സുഖത്തിന് സമാസം വന്നു. മുഹൂർത്തം സുഖം, ക്ഷണം സുഖം എന്ന് പറഞ്ഞാൽ ക്ഷണം സുഖം, ക്ഷണസുഖം എന്ന് വരും. ഇവിടെ അത്താന്താർത്ഥമാണെന്നുള്ള വ്യാഖ്യാനത്തിലാണ് അറിയുന്നത്. അത് പറയാം. ഇവിടെ അലവ് വിഗ്രഹം എങ്ങനെ വരും? മുഹൂർത്ത അം സുഖ സു. പിന്നെ എന്ത് വരുന്നു? അത്യന്ത സംയോഗിച്ച പ്രകാരം സമാസം വന്നു. പിന്നെ കൃത്തധിത ഇവിടെ പ്രഥമാനിർദ്ദിഷ്ടം ഏതാണ്? കാലാഹ പൂർവത്തിൽ നിന്ന് വരുന്നുണ്ട്. പൂർവത്തിൽ നിന്ന് എന്ത് വരുന്നു? കാലാഹ. അതിവിടെ ചേരുമ്പോഴാണല്ലോ സൂത്രമാകുന്നു. കാലാഹ അപ്പൊ അതെന്ത് വരും? കാലവാചക ശബ്ദമായി ഉപസർജനം മുഹൂർത്തം. അപ്പൊ എന്ത് വരുന്നു? സുഖം. മുഹൂർത്തത്തിന് പൂർവ നിപാതം വന്നു. പിന്നെ എന്ത് വരുന്നു? അനന്യത പ്രാതിസഞ്ജം വന്നു. മുഹൂർത്ത സുഖ ശബ്ദത്തിൽ നിന്ന് മുഹൂർത്ത സുഖം എന്ന് വന്നു. നൗസുഖത്തിൽ വന്നു. ബാക്കി രൂപങ്ങൾ എങ്ങനെ വരും? ആ മുഹൂർത്ത സുഖം നമസ്സമായതുകൊണ്ട് സുഖം സുഖേ സുഖാനി എന്ന് വരും. അപ്പൊ ഇവിടെ ഇനി പൂർവസൂത്രം നോക്കുക. കാലാഹ അവിടെ എന്താണ്? പൂർവത്തിൽ നിന്ന് തേന എന്നുള്ള അനുവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? അനത്യന്ത സംയോഗാർത്ഥം വചനം. അവിടെ ചോദിക്കുന്നത് കാലവാചക ശബ്ദവും ഒരു താന്തവുമായിട്ട് സമാസം വരികയാണെങ്കിൽ അത്യന്ത സംയോഗിച്ച പ്രകാരം വരാമല്ലോ. ഒന്നുകൂടെ അപ്പൊ ഈ സൂത്രത്തിന്റെ ആവശ്യം തോന്നുന്നു. കാലാഹ അത്യന്ത സംയോഗം താന്തമല്ലാത്തതിനെ വരുള്ളൂ. അത്യന്ത സംയോഗത്തിൽ താന്തമല്ലാത്തതിനെ അത് ശരി. ഇവിടെ അത്യന്ത സംയോഗത്തിൽ താന്തമല്ലാത്തതിനെന്ന് ആര് പറഞ്ഞു? അടുത്ത സൂത്രത്തിൽ. എവിടെ? അക്താന്തം. ആ സൂത്രത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ അക്താന്തത്തിന് വരത്തില്ല എന്ന്? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാലാഹ എന്നുള്ള സൂത്രം ഇതിന്റെ ആവശ്യം എന്തോന്നോ? അത്യന്ത സംയോഗിച്ച എന്നുള്ള സൂത്രം കൊണ്ട് തന്നെ ഒരു ഉദാഹരണം മുഹൂർത്തം, അല്ലെങ്കിൽ ഇവിടുത്തെ ഉദാഹരണം മാസം പ്രമിത. മാസം കാലവാചക ശബ്ദം, പ്രമിത ശബ്ദമാണ്. അത്യന്ത സംയോഗിച്ച പ്രകാരം സമാസം വരാം. അത്യന്ത അവൻ പറയുന്നു ഇവിടെ അത്യന്ത സംയോഗമില്ല. അത്യന്ത സംയോഗമില്ലാത്തടത്ത് സമാസം വരാൻ വേണ്ടിയിട്ടാണ് എന്താണ് കലഹ എന്ന് പറയുന്ന സൂത്രം. അതുകൊണ്ടാണ് താഴത്തെ സൂത്രത്തിൽ വ്യാഖ്യാനത്തിൽ പറഞ്ഞ എന്താണ് ഈ സൂത്രം എന്തിനു വേണ്ടി? അക്താന്താർത്ഥം. താന്തമല്ലാത്തതിന് ആയിട്ട് സമാസം വരാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രം. താന്തമാണെങ്കിൽ പൂർവ്വസൂത്രം കലഹ എന്നുള്ള സൂത്രമായിട്ട് വന്നോണം. ആണ് അവർ പറയുന്നത് തേനൈത്യേവ. ഈ രണ്ട് സൂത്രവും പ്രത്യേകം പ്രത്യേകം എന്തിനാണ് യോഗവിഭാഗം ചെയ്തിരിക്കുന്നത്? ഒറ്റ സൂത്രമാക്കിയാൽ പോരേ എന്നുള്ളതാണ്. അത് പറയുന്നു അനത്യന്ത സംയോഗമാണെങ്കിൽ പൂർവ്വസൂത്രം, രണ്ടാമത്തെ സൂത്രത്തിൽ താന്തഭിന്നമായത് അത്യന്ത സംയോഗത്തിൽ. അങ്ങനെ വ്യത്യാസം. രണ്ട് സൂത്രം വേണം. താന്തമാണെങ്കിൽ രണ്ടാമ ആദ്യത്തെ പ്രകാരം വരും, അത്യന്ത സംയോഗമല്ലല്ലോ. അപ്പൊ വരത്തില്ല, വരാൻ പറ്റില്ല. രണ്ടും കൂടെ വന്നാൽ വരത്തില്ല. അതുകൊണ്ട് പറഞ്ഞു അനത്യന്ത സംയോഗാർത്ഥം വചനം. അനത്യന്ത സംയോഗം അത്യന്ത സംയോഗം അല്ലാത്തതിനാണ്. അതിന് ഉദാഹരണം പറയുന്നു എന്താണ്? മാസം, മാസം പ്രമിത എന്ന് വിഗ്രഹിക്കുന്നു. മാസം പ്രമിത എന്താണ് അതിന്റെ രൂപം നോക്കുക. എന്തിനാണ് ആ പറയുന്നത് മാസം പ്രമിത എന്ന് പറയുന്നത്? സമാസം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? മാസപ്രമിത എന്ന് വരും. മാസം പ്രമിത, മാസപ്രമിത എന്ന് ഒരു സമാസം വരുമ്പോൾ. മാസപ്രമിത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രതിപത് ചന്ദ്ര, പ്രതിപദയിലെ ചന്ദ്രനെയാണെന്ന് പറയുന്നത് മാസപ്രമിതനെന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ? പ്രതിപദ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ ഇന്ന് പ്രതിപദയാണ്. പൗർണമിയോ അമാവാസ്യോ കഴിഞ്ഞുള്ളത്, പൗർണമിയോ അമാവാസ്യോ കഴിഞ്ഞു വരുന്ന പ്രഥമ തിഥി, ആദ്യത്തെ തിഥി. ഇവിടെ മുതലാണ് ചന്ദ്രമാസം ആരംഭിക്കുന്നത്. അത് കൃഷ്ണപക്ഷം, അത് അമാവാസ്യ കഴിഞ്ഞിട്ടാണല്ലേ ആരംഭിക്കുന്നത്? അമാവാസ്യ അല്ല, അത് 15 ദിവസമായിട്ട് എടുത്താ, 15 ദിവസം ഒരു മാസമായിട്ട് എടുത്താൽ ഇവിടെ മുതൽ ആരംഭിക്കും ഓരോ പ്രതി. അല്ല, 30 ദിവസമായിട്ട് എടുക്കുകയാണെങ്കിൽ അമാവാസ്യ കഴിഞ്ഞു. അപ്പൊ ഇവിടെ പ്രതിപത് എന്ന് പറയുന്ന ദിവസം മുതൽ ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസമില്ല. ഇവിടെ ഏത് പ്രതിപദ ആയാലും ശരി, അരമാസം എന്ന് വേണമെങ്കിൽ പറയാം. 30 ദിവസമാണ് എടുക്കുകയാണെങ്കിൽ ഇത് അരമാസം. അപ്പൊ ഈ മാസം ആരംഭിക്കുകയാണ് ഇന്ന്. അപ്പോ അതെങ്ങനെ കിട്ടും ഈ മാസപ്രമിത എന്നുള്ള? ഇന്ന് പറയുന്നു മാസം പരിച്ഛേത്തും ആരബ്ധവാൻ, മാസത്തെ പരിച്ഛേദിക്കാൻ ആരംഭിച്ചു എന്നുവെച്ചാൽ മാസത്തെ അളക്കാൻ ആരംഭിച്ചു. മാസത്തെ എങ്ങനെ അളക്കുന്നു? പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ചതുർദശി, അങ്ങനെ അളക്കുന്നു മാസത്തെ. കാരണം മാസത്തെ നമ്മൾ ഇന്ന് മുതലാണല്ലോ അളക്കുന്നത്. 1, 2, 3 എന്ന് എണ്ണുന്നതാണ് ഇവിടുത്തെ അളവെന്ന് പറയുന്നത്. ഓരോ തിഥിയെ പ്രഥമാ ദ്വിതീയ എന്ന് തിഥിയെ പറയുന്നില്ലേ? അപ്പോൾ ഇന്ന് മുതൽ എണ്ണുകയാണ് ഒരാൾ, അതാ ഇന്ന് 1-ാം തീയതിയാണ്, നാളെ 2-ാം തീയതിയാണ്. ഇതാണ് മാസത്തിന്റെ അളവ്. അതാണ് പരിച്ഛേദം എന്ന് പറയുന്നത്. പരിച്ഛേദം എന്ന് വെച്ചാൽ അളക്കുക എന്ന്. ഇവിടെ അതെങ്ങനെ വരുന്നു? പ്രപൂർവത്തിലുള്ള മാങ് മാനെ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് നിഷ്ഠ വന്നാണ്, ഇത്താപ്രത്യം വന്നാണ്. പ്രപൂർവത്തിലുള്ള മാങ് മാനെ അളക്കുക എന്നുള്ളത് പ്രമാണം എല്ലാം ഇതിൽ നിന്നാണ് വരുന്നു. അതിൽ നിന്ന് എന്തുവരുന്നു? നിഷ്ഠ വന്നിട്ട് പ്രമിത എന്ന് വരുന്നു. അപ്പോ പ്രമിത എന്ന് പറയുന്നതിന് എന്താണ്? ഇത് കർത്തരിയാണ് പ്രത്യേകം. ആദി കർമ്മണി കർത്തരിച്ച എന്നൊരു സൂത്രമുണ്ട്, നമ്മൾ പഠിക്കും. ഇപ്പൊ പ്രമിത എന്ന് വെച്ചാൽ അളക്കുന്നു, അളക്കുന്നവൻ. അത് മാത്രമല്ല, മാങ് മാനെ എന്ന് പറയുന്നതിനോട് ഒരു ഉപസർഗമുണ്ട്. എന്താണ് എന്ന് പറയുന്ന ആദികർമ്മത്തിലാണ് നിഷ്ഠ വന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാ ഉപയോഗിക്കുന്നത്. ആദികർമ്മത്തിൽ നിഷ്ഠ വന്നു എന്ന് കാണിക്കുന്നതിനാണ് പ്രാപിക്കുന്നത്. അതായത് കർമ്മം എന്ന് വെച്ചാൽ ക്രിയ, ഒരു നീണ്ട ക്രിയയുടെ ആരംഭത്തെയാണ് എന്ത് പറയുന്നത്? ആദികർമ്മ എന്ന് പറയുന്നത്. ക്രിയയ്ക്ക് നീളം ഉണ്ടായിരിക്കും, അതിന്റെ തുടക്കത്തെ കാണിക്കുമ്പോൾ അതിനെ പറയും എന്താണ്? ആദികർമ്മം. അപ്പൊ ഇവിടെ നിഷ്ഠ വന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങളെ കാണിക്കുന്നു, ഒന്ന് ആദികർമ്മത്തെ, മറ്റൊന്ന് കർത്തൃർത്ഥത്തെ. പിന്നെ മാധാതുവിന്റെ അർത്ഥം എന്ന് പറയുന്ന അളക്കുക, അതാണ് ഇവിടെ പറഞ്ഞ എന്താണ്? പരിച്ഛേദം ആരബ്ധവാൻ, ആരബ്ധവാൻ എന്ന് പറയുന്നത് കർത്താവിനെ കാണിക്കാം. ആരബ്ധം എന്ന് വെച്ചാൽ തുടക്കത്തെ കാണിക്കുന്നു, എന്ന് വെച്ചാൽ ഏതിനെ കാണിക്കുന്നു? ആദികർത്താവിനെ കാണിക്കുന്നു. പരിച്ഛേദം എന്ന് പറയുന്ന എന്തിന്റെ അർത്ഥം? മാ ധാതുവിന്റെ അർത്ഥം, മാധാതുവിന്റെ അർത്ഥമാണ് അളവ് അല്ലെങ്കിൽ പരിച്ഛേദം. ആദികർമ്മത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ആരംഭിച്ചിരിക്കുന്നു എന്ന്. ആ ഭൂതമല്ല, വർത്തമാനമാണ്. പിന്നെ ആരംഭിച്ചിരിക്കുന്നവൻ, ആരംഭിക്കുന്ന ക്രിയയല്ല, ആ ആരംഭിക്കുന്നവൻ എന്നുള്ളത് കാണിക്കാനാണ് എന്ത് പറഞ്ഞത്? ആരബ്ധ വാൻ എന്ന് പറഞ്ഞു. അപ്പോ മാസം പ്രമിത, മാസപ്രമിത എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? മാസത്തെ എണ്ണാൻ ആരംഭിക്കുന്നു എന്ന്. പ്രതിപദയിൽ. അപ്പോ ഈ മാസത്തെ എണ്ണാൻ പ്രതിപദയിൽ ആരംഭിക്കുന്ന ആരാ? ചന്ദ്രൻ. കാരണം ചന്ദ്രനെ കണ്ടുകൊണ്ടല്ലേ നമ്മൾ എണ്ണുന്നത്. ചന്ദ്രനാണ് നമ്മളോട് പറയുന്നത് ഇന്ന് പ്രതിപദയാണ്. ചന്ദ്രനെ നോക്കി അറിയാം പ്രതിപദ. ഇല്ല, ചന്ദ്രൻ എങ്ങനെയിരിക്കും? ക്ഷീണിച്ചിരിക്കും. അപ്പൊ ചന്ദ്രൻ എന്ത് ചെയ്തിരിക്കുന്നു? മാസത്തെ എണ്ണാൻ തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെ? ഇന്ന് പ്രതിപദ, പ്രഥമ, നാളെ ദ്വിതീയ, തൃതീയ എന്ന് എണ്ണാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് മാസം പ്രമിത പ്രതിപത് ചന്ദ്ര? മാസം പ്രമിത എന്ന് പറഞ്ഞാൽ മാസത്തെ എണ്ണാൻ ആരംഭിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാ അത്? ആള്, ചന്ദ്രൻ. ചന്ദ്രനെ നോക്കി നമ്മൾ എണ്ണുന്നു, പക്ഷെ അവിടെ നമ്മളെ കൊണ്ട് എണ്ണിക്കുന്നവൻ ആരാണ്? ചന്ദ്രൻ. ചന്ദ്രനെ കണ്ടാ അറിയാം ഇതാ മാസം തുടങ്ങാൻ പോവുകയാണ് എന്ന്. അത് ഓരോ പ്രതിപദയ്ക്കും നമുക്കറിയാൻ പറ്റും. അപ്പൊ മാസം പ്രമിത എന്ന് പറയുന്നതാണ് ലൗകികവിഗ്രഹം. അലൗകികവിഗ്രഹം എങ്ങനെ? മാസ അം പ്രമിത സു, പിന്നെ കാലാഹ, നിഷ്ഠാപ്രത്യങ്ങളെല്ലാം എപ്പോഴും വിശേഷണമായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്, ഭാവാർത്ഥത്തിലല്ലെങ്കിൽ. ഇവിടെ കർത്തൃർത്ഥത്തിലാണ്, അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം വ്യക്തം ഒക്കെ വേണ്ടിയിട്ട് എന്തു പറഞ്ഞത്? പ്രതിപത് ചന്ദ്ര, അതിന്റെ വിശേഷണമാണ്. പിന്നെ ഇവിടെ കാലാഹ എന്നാണ് സൂത്രം. അപ്പൊ സാധാരണ എന്താണോ സ്വം രൂപം ശബ്ദസ്യ അശബ്ദ സ്വപ്ന, സൂത്രത്തിൽ ഒരു ശബ്ദത്തെ കണ്ടു കഴിഞ്ഞാൽ ശബ്ദത്തെ എടുക്കാവൂ. കാല എന്ന് പറഞ്ഞാൽ എതിനെ എടുക്കാവൂ? കാലശബ്ദത്തെ. ഇവിടെ എന്തിനാ എടുത്തിരിക്കുന്നത്? മാസത്തെ എടുത്തു. എന്തുകൊണ്ടാണ്? ബഹുവചനത്തിൽ പറഞ്ഞുകൊണ്ട് പാണിനി എന്ത് ചെയ്തു? ലാഘവമുണ്ടെന്നിരിക്കെ ബഹുവിനത്തിൽ കാലാഹ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാലവാചക ശബ്ദങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? കാലഹ എന്ന് പറഞ്ഞാൽ മതി. കാലത്തെയാണ് എടുക്കേണ്ടെങ്കിൽ എന്ത് പറയണം? കാലഹ. പക്ഷെ കാലവാചകമായ ശബ്ദം ഏത്? ഇവിടെ എടുത്തത് മാസം, മുഹൂർത്തം തുടങ്ങിയ ശബ്ദങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാലാഹ. ഇതുകൊണ്ടാണ് അവിടെയും കാലാധ്വനോർ അത്യന്ത സംയോഗം എന്ന് പറയുന്നത് അടുത്ത് കാലശബ്ദത്തെ അല്ലേ എടുത്ത്. അവിടെ എന്തിനാണ് എടുത്തത്? കാലവാച്യായ ശബ്ദത്തെ എടുത്തിട്ടാണ് അവിടെ എന്ത് ഉദാഹരണം പറഞ്ഞു? മാസം. അത് ഈ സൂത്രം ഞാപകമാണ്. ഏത്? കലാഹ എന്നുള്ള സൂത്രത്തിൽ പാണിനി ഏകവചനം പറയേണ്ട സ്ഥാനത്ത് ബഹുവചനം പറഞ്ഞത് ജ്ഞാപകമാണ്. കാലശബ്ദം കൊണ്ട് മുഹൂർത്തം, മാസം തുടങ്ങിയ കാലവാചക ശബ്ദങ്ങൾ എടുക്കണം, അല്ലാതെ കേവലം കാലശബ്ദത്തെ അല്ല. അതുകൊണ്ട് കാലാധ്വനോ അത്യന്ത സംയോഗം എന്ന് പറയുന്നിടത്തും കാലശബ്ദം കൊണ്ട് കേവലം കാലശബ്ദത്തെ അല്ല എടുക്കുന്നത്, അതിനോട് സഹചരിതമായി വന്ന ശബ്ദമാണേത് അധ്വ. അതുകൊണ്ട് എന്ത് വരുന്നു? അതിനും അധ്വ വാചക ശബ്ദങ്ങളെയാണ് എടുക്കുന്നത്. മാസ അകാരാന്തം. അതാണ് മാസം പ്രമിത പ്രതിപചന്ദ്ര മാസം പരിച്ഛേത്തും ആരബ്ധവാനിത്യർത്ഥം അത്യന്ത സംയോഗിച്ച കാലാഹിത്യ അക്താന്താർത്ഥം വചനം മുഹൂർത്ത സുഖം മുഹൂർത്ത സുഖം.